ഭാഷകാരൻ പറയുന്നു സുഹൃത ദുഷ്കൃതങ്ങളെല്ലാം പോകും, പക്ഷെ വഴിക്ക് വെച്ചല്ല, കുളിച്ചിട്ടൊന്നുമല്ല. അപ്പൊ അത് ഇവിടെ വെച്ച് തന്നെ ഉപാസകന്റെ മരണത്തിൽ സമയത്തല്ലെങ്കിൽ അതിനു മുമ്പ് എന്നാ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ വഴിയിൽ ഒന്നും പറ്റില്ല, ഒരു പരിപാടിയും നടക്കത്തില്ല. പിന്നെ എങ്ങനെയാണോ ഉപാസന ബലം അതിനനുസരിച്ച് പോകുക എന്നുള്ളതല്ലാതെ വഴിയിലൊന്നും നേടാനോ കളയാനോ ഒന്നും സാധ്യമല്ല. എന്തെങ്കിലും നേടാനോ ഉപേക്ഷിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മരണത്തിന് മുമ്പ് സാധിച്ചോളും, മരിച്ചതിന് ശേഷം വഴിക്കൊന്നും സാധ്യമല്ല. പിന്നെ എങ്ങനെയാണോ ഇവിടെ സമ്പാദിച്ചിരിക്കുന്നത് അതനുസരിച്ച് പറ്റും, കാരണം ശരീരമുണ്ട്. യമനിയമാദി അനുഷ്ഠാനങ്ങൾക്കൊന്നും ശരീരം ഇല്ലാതൊന്നും നടക്കത്തില്ല. പിന്നെ ഉപാസനാ ബലമനുസരിച്ച് പോകും, അത്രയേ ഉള്ളൂ എന്നാണ് ഭാഷ്യകാരം പറയുന്നത്. അപ്പോൾ മരണത്തിന് മുമ്പ് എല്ലാം നടത്തിക്കോണം. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നാണ് ഇവിടെ പറയുന്നു. തത്കിം യഥാശ്രുതം വ്യധ്വന്യേവ. പക്ഷെ ശ്രുതി കേൾക്കുമ്പോൾ തോന്നുന്നു ഈ പോകുന്ന വഴിക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ്, എന്നുവെച്ചാൽ പാപപുണ്യങ്ങളെ കളയുന്നു എന്നാണ്. വിയോഗവചനം എന്ന് പറഞ്ഞാൽ പാപപുണ്യ വിയോഗം വഴിക്കാണോ പ്രതിപത്തവ്യം അങ്ങനെയാണോ ഗ്രഹിക്കേണ്ട ആവശ്യം, മറിച്ച് ആദാവേവ ദേഹാത് അപസർപ്പണെ, ദേഹത്തു നിന്ന് മരിക്കുന്ന സമയം. ഇതി വിചാരണായാം, ഇത് കേൾക്കുമ്പോൾ വ്യക്തത വരുന്നില്ല, അപ്പോൾ വിചാരം ചെയ്യേണ്ടി വരുന്നു. ശ്രുതി പ്രാമാണ്യാത്, ശ്രുതിയാണല്ലോ മുഖ്യം. ശ്രുതി പ്രാമാണ്യാത് യഥാശ്രുതി പ്രതിപത്തി പ്രസക്തോ, ശ്രുതിക്കനുസരിച്ച് പ്രതിപത്തി ഞാനുണ്ടാവും. അപ്പൊ എങ്ങനെ ഞാനുണ്ടാവും? വഴിയിൽ വെച്ചാണ് പാപപുണ്യങ്ങൾ പോകുന്നതാണ്. പഠതി ഇവാണ് പറയുന്നത്. സാമ്പരായി തർത്തവ്യഭാവാത്, സാമ്പരായി ഗമനേ ഏവ പറയുന്നു. ദേഹാത് അപസർപ്പണേ, ഇവിടെ സാമ്പരായം എന്ന് വെച്ചാൽ മരണ സമയം, ഇതാണ് സാമ്പരായം. മരിച്ചതിന് ശേഷമല്ല, മരണപ്രാഗ് മരിക്കുന്നതിന് മുമ്പ് തന്നെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു, പിന്നെ ഒരു പുരുഷാർത്ഥവും നേടാൻ പറ്റില്ല, ചെയ്തതിന്റെ ഫലം അനുഭവിക്കുക, അത്രയേ ഉള്ളൂ. എന്നാണ് സാമ്പരായ ഗമനെ ഏവ ദേഹാതപസർപ്പണേ ഇതം വിദ്യാസാമർഥ്യാത്. വിദ്യാസാമർഥ്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഉപാസനയുടെ സാമർഥ്യം, അതിന്റെ ശക്തി കൊണ്ട് സുഹൃത ദുഷ്കൃതഹാനം ഭവതി. ഈ സുഹൃത ദുഷ്കൃതങ്ങളെല്ലാം അതിനു മുമ്പ് തന്നെ എല്ലാം കളഞ്ഞിട്ടാണ് പോകുന്നത്. ഇതി പ്രതിജാനീതെ എന്നാണ് ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നത്. സൂത്രകാരന്റെ അഭിപ്രായം അതാണ്. ഹേതും ജാജേഷ്ഠേ തർത്തവ്യഭാവാത്, എന്തുകൊണ്ട് തർത്തവ്യമയൊന്നുമില്ല, അതെന്താണ് വിശദീകരിക്കുന്നു. നഹി വിദുഷ സംപരേതസ്യ വിദ്യയാ ബ്രഹ്മ സംപ്രേപ്സതോ അന്തരാളെ സുഹൃത ദുഷ്കൃതാഭ്യാം കിഞ്ചിത് പ്രാപ്തവ്യം അസ്തി യഥാർത്ഥം കഥിത് ക്ഷണാൻ അക്ഷീണേ തേ കൽപ്പേയാത. ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, ശ്രുതി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അതിലങ്ങനെയാ മനസ്സിലാവുന്നത്. വഴിയിൽ വെച്ചാണ് പാപപുണ്യങ്ങൾ നശിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രുതി അങ്ങനെയാണെങ്കിലും അവിടെ യുക്തി വിചാരം കൂടെ ചെയ്തിട്ടാണ് ശ്രുതിയുടെ താല്പര്യത്തെ നിർണയിക്കുന്നത്. എന്താ യുക്തി? ഇനി മരിച്ചതിന് ശേഷം പുണ്യപാപങ്ങൾ ഇരിക്കുന്നു എന്ന് വന്നാൽ, ഇത് ഈ മരിച്ചതിന് ശേഷം ബ്രഹ്മലോകത്തിൽ പോകുന്നവന് ഒരുപാട് കാലതാമസമൊന്നും വേണ്ട എന്ന് പറഞ്ഞത് ക്ഷണം കൊണ്ട് തന്നെ എത്തിച്ചേരുന്നു. അപ്പം മരിക്കുക, അവിടെ എത്തിച്ചേരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വലിയ ഗ്യാപ്പൊന്നുമില്ല. ക്ഷണം കൊണ്ട് എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാലം ഗമനമുണ്ടല്ലോ, അതിനൊരു കാലം മാത്രമേ ഉള്ളൂ. എല്ലാം മരിച്ചതിന് ശേഷമുള്ള കാലം, ജീവിച്ചിരിക്കുന്ന കാലം എല്ലാം ഒന്നാണ് എന്ന് ചോദിച്ച സമാധാനമില്ല. അപ്പം ആ സമയത്ത് ഈ പുണ്യഭാവങ്ങൾ കൊണ്ട് നേടാൻ വേറെ ഒന്നുമില്ല. അത് സൂക്ഷിച്ചാൽ, നമ്മളെന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഭാവിയിൽ എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പുണ്യഭാവങ്ങളെ സൂക്ഷിച്ചിട്ട് അതുകൊണ്ട് ഒന്നും നേടാനില്ല. കാരണം അതിൻ്റെ എല്ലാം കണക്ക് തീർത്തു കഴിഞ്ഞു, മരണത്തോടുകൂടി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി എത്തിച്ചേരേണ്ട എവിടെയാണെന്ന് അത് മുമ്പുള്ള പുണ്യം കൊണ്ട് തന്നെ അതുകൊണ്ടാണല്ലോ വിദ്വാൻ എന്ന് വെച്ചാൽ ഉപാസകൻ എന്നെ സംബന്ധിച്ച് തീരുമാനമായിക്കഴിഞ്ഞു. മരിച്ചാൽ അടുത്തു പിന്നെ പ്രത്യക്ഷപ്പെടുന്ന ബ്രഹ്മലോകത്തിലാണ്. പിന്നെ പുണ്യഭാവങ്ങൾ വീണ്ടും എന്തിന്? അതും കൊണ്ട് യാത്ര ചെയ്യുന്ന എന്തിന്? പുണ്യഭാവം കൊണ്ട് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. യാത്ര ചെയ്യണമെങ്കിൽ അതുകൊണ്ട് മറ്റെന്തെങ്കിലും നേടണമായിരുന്നു. അങ്ങനെ ഒന്നും തന്നെ നേടാനില്ല. നേടേണ്ടത് എന്താണ് തീരുമാനിച്ചു, അതിനുവേണ്ടിയിട്ടാണ് മരിച്ചത്, മരണം സംഭവിച്ച അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഇരുന്നാൽ മതിയുള്ളൂ. ശരീരത്തോടുകൂടി ഇരിക്കുമ്പം ഈ ലോകത്തൊന്നും പോകാൻ കഴിയത്തില്ല. അപ്പൊ ആ പുണ്യഭാവങ്ങളെ കൊണ്ട് പ്രയോജനമില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് യാത്ര ചെയ്യത്തില്ല എന്ന് ഉള്ള യുക്തി അനുസരിച്ച് ശ്രുതിയിൽ അങ്ങനെയാണ്. ശ്രുതിയുടെ അർത്ഥം അങ്ങനെയാണെങ്കിലും, ശ്രുതി കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു പറഞ്ഞാൽ ശ്രുതിയുടെ അർത്ഥം അങ്ങനെയാണ് ആണെങ്കിലും മനസ്സിലാക്കണം, എല്ലാം ഇവിടെ കളഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ പറയാറുണ്ടല്ലോ പുണ്യം കൊണ്ടുപോയി എന്ന് വെച്ചാൽ പുണ്യം കൊണ്ടാണ് പോയത്. പുണ്യം കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ ശരിയാണ്, പുണ്യം കളഞ്ഞിട്ട് പോയെന്ന് പറയുന്നു. പിന്നെ പുണ്യത്തിന്റെ ആവശ്യമില്ല. ഇതാണ് സാമ്പരായി ഗമനെ ഏവ ദേഹാത് അവസർപ്പണേ ഇതം വിദ്യാസാമർഥ്യ ഉപാസനയുടെ സാമർഥ്യം കൊണ്ട് സുഹൃത ദുഷ്കൃതഹാനം ഭവതി ഇതി പ്രതിജാനീതേ ഹേതും ചാജഷ്ടെ തത്വവ്യഭാവ നഹി വിദുഷ സംപരതേ സംപരേതസ്യ പരേതൻ മരിച്ചവൻ മലയാളത്തിലും പറയുന്നതാണ് പരേതൻ. വ്യാഖ്യാനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ പരേതസ്യാവി എന്നുവെച്ചാൽ പരേതസ്യ അസ്ഥി സ്വാതന്ത്ര്യം സമ്മന്നില്ലാതെ പരേതന് ഒരു സ്വാതന്ത്ര്യമുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ, കാരണം അവിടെ പുരുഷാർത്ഥ പ്രവൃത്തിയൊന്നും സാധിക്കില്ല. അത് അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത്, എന്താണ് ഈ മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോൾ മാത്രമേ പുരുഷാർത്ഥ പ്രവൃത്തികൾ സാധ്യമാകൂ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഉപയോഗവുമില്ല. എങ്ങനെയോ കർമ്മം അങ്ങനെ പോകും, പിന്നെ കർമ്മം നയിച്ചോളും. മരണശേഷം ഒരു പുരുഷാർത്ഥവും നേടാൻ പറ്റില്ല. ശരീരമില്ല, പുണ്യഭാവങ്ങൾ കൊണ്ട് ഉപയോഗമില്ല. അണുനഹി വിദുഷ സംപരേതസ്യ വിദ്യയാ ബ്രഹ്മ സംപ്രേപ്സതോ. വിദ്യ കൊണ്ട് ബ്രഹ്മത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ അന്തരാളെ സുഹൃത ദുഷ്കൃതാഭ്യാം, ഇടയ്ക്ക് മരണം ബ്രഹ്മലോകപ്രാപ്തി ഇതിന്റെ ഇടയ്ക്ക് സുഹൃത ദുഷ്കൃതാഭ്യം കിഞ്ചിത് പ്രാപ്തവ്യമസ്തി. അവിടെ പുണ്യപാപങ്ങളെ കൊണ്ട് പ്രാപിക്കാനൊന്നുമില്ല, കുറച്ച് അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പ്രയോജനമില്ല. യഥാർത്ഥം കഥചിത് ക്ഷണാൻ അക്ഷീണെ തേ കൽപ്പിയാത. അങ്ങനെ എന്തെങ്കിലും സാധിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ കഥചിത് ക്ഷണം കുറച്ച് സമയം അക്ഷീണെ തേ ക്ഷയിക്കാത്ത പുണ്യപാപങ്ങളെ നമുക്ക് കൽപ്പിക്കാമായിരുന്നു. കൽപ്പിക്കാമായിരുന്നു പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നർത്ഥം. പിന്നെ ഒന്നും നേടാനില്ല, ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ബ്രഹ്മലോകം. അതിനുള്ള എല്ലാ ജോലികളും ചെയ്തു കഴിഞ്ഞു. ഇതിന്റെ വേറെ രീതിയാണ് ഗീതയിലും മറ്റും പറയുന്നത്, യം യം വാവിസ്മരൻ എന്നൊക്കെ പറയുന്നു. മരിക്കുന്ന സമയത്തെന്ന് പ്രത്യേകം പറയുന്നില്ല, അപ്പോ മരിച്ചതിന് ശേഷം പിന്നെ ഒന്നും പറ്റില്ല. ബ്രഹ്മലോകത്തെ പ്രാപിക്കാൻ വന്നാൽ വൈകുണ്ഠമോ കൈലാസമോ എവിടെ ആയാലും ആ സമയത്ത് തന്നെ തീരുമാനിക്കപ്പെടുന്നു. പിന്നീടൊന്നും തീരുമാനങ്ങളൊന്നുമില്ല. അത് ഇതിൽ നിന്ന് വന്നാണ് അങ്ങനെയുള്ള ആശയങ്ങളെല്ലാം. വിദ്യാവിരുദ്ധ ഫലത്വത്തു വിദ്യാസാമർഥ്യേന തയോ ക്ഷയ സജ യദേവ വിദ്യാഫലാഭിമുഖി തദേവ ഭവിതുമർഹതി. കർമ്മത്തിനെ ക്ഷയിപ്പിക്കുന്നത് വിദ്യയാണ്. അതുകൊണ്ട് തന്നെ എന്തു വരുന്നു, ഈ പുണ്യഭാവങ്ങളെല്ലാം വിദ്യ നശിപ്പിച്ചു. വിദ്യയുടെ ഫലം വേറെ, പുണ്യഭാവങ്ങളുടെ ഫലം വേറെ. വിദ്യ തന്നെ നശിപ്പിക്കുന്നു, അതുകൊണ്ടാണ് പിന്നീട് ഇല്ല എന്ന് പറയുന്നു. ആണ് വിദ്യാവിരുദ്ധ ഫലത്വത്ത് വിദ്യാസാമർഥ്യേന തയോക്ഷയ. വിദ്യയുടെ ശക്തി കൊണ്ട് തന്നെ പുണ്യപാപങ്ങൾ നശിക്കുന്നു. അല്ലെങ്കിൽ എന്തുവരും, പാപം ഇരിക്കുകയല്ലേ, അപ്പൊ ആ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും വഴിയിലുണ്ടെങ്കിൽ. പുണ്യത്തിന്റെ ഫലം, പുണ്യവും പലതില്ലേ, അതുവരെ സമ്പാദിച്ച പുണ്യങ്ങൾ പലതുണ്ട്, പാപങ്ങളുണ്ട് അതിൻ്റെ എല്ലാം. പക്ഷേ പുണ്യപാപങ്ങളുടെ ഫലം എന്ന് പറയുന്നത് വിദ്യയ്ക്ക് വിരുദ്ധമാണ്, വിദ്യ നശിപ്പിക്കുന്നു എന്നർത്ഥം. വിദ്യ എന്ന് പറഞ്ഞ ഉപാസന. ഉപാസനയുടെ ഫലമായ പുണ്യവും കർമ്മ ഫലമായ പുണ്യവും വേറെയാണ്, എല്ലാം നശിക്കുന്നു. ആ പിന്നെ ഒരാള് സഞ്ചിതമായ പുണ്യപാപങ്ങൾ എത്രയോ ഉണ്ട്. ഇവിടുത്തെ ആസ്തിക സിദ്ധാന്തം അനുസരിച്ച് പുനർജന്മമുണ്ട്, പൂർവപൂർവ ജന്മങ്ങളുടെ എത്രയോ പുണ്യങ്ങളും പാപങ്ങളും ഉണ്ട്. ഇതെല്ലാം വിദ്യയ്ക്ക് വിരോധിയാണ്, ഇതിനെല്ലാം വിരോധി വിദ്യയാണ്. എന്നുവെച്ചാൽ വിദ്യ ഇതിനെല്ലാം നശിപ്പിക്കുന്നു. അതിനാണ് അയാൾ കഷ്ടപ്പെട്ട് ഉപാസന നടത്തിയത്. അതാണ് വിദ്യാസാമർഥ്യേന തയോക്ഷയ, പുണ്യപാപങ്ങളെല്ലാം നശിക്കുന്നു. കുറച്ച് പുണ്യം അതിന്റെ ആവശ്യമില്ല, കാരണം തീരുമാനിക്കപ്പെട്ടു ഇന്നതാണെന്ന്. അതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. പിന്നീട് തനിയെ ഓടിക്കോളും, പിന്നീട് പ്രത്യേകിച്ച് ഡീസൽ അടിക്കേണ്ട കാര്യമില്ല, നേരെ പൊക്കോളും, എല്ലാം നശിച്ചാലും ആണ് ഇതിന്റെ പ്രത്യേകത. വിദ്യക്ക് ഫലം നൽകാൻ അപൂർവം അങ്ങനെയുള്ള ഒന്നും ആവശ്യമില്ലല്ലേ? പിന്നെ ഒന്നും ആവശ്യമില്ല, എല്ലാം പോയി. വിദ്യ എങ്ങനെ ഫലം നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ? അത് അതിന് മുമ്പ് ഒക്കെ തീരുമാനിച്ചു, അതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരുപാട് യാത്രയൊന്നും ഇല്ല. അതിന്റെ പറഞ്ഞത് എന്താണ്? ക്ഷണാൻ, ഇത് റോക്കറ്റിന്റെ വേഗത്തിൽ അങ്ങ് സെക്കൻഡുകൾ കൊണ്ട് അവിടെ എത്തും. പിന്നെ അവിടെ ഇതിന്റെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. വഴിയെ കുറിച്ചൊന്നും ഇപ്പൊ ഒരു സംശയം വേണ്ട, എല്ലാം വ്യക്തമായി. ഒരു അധ്യായം മുഴുവൻ ഈ വഴിയെ കുറിച്ചുള്ള ചർച്ചയാണ്. മതി മതി എന്ന് പറയത്തക്ക രീതിയിൽ ഭാഷകാരൻ ചർച്ച. വഴി ക്ഷണം പോകുന്ന ഈ വഴി വേണ്ടി, സ്പീഡിന് പോയാലും റോക്കറ്റ് ചന്ദ്രന് പോകുന്നതിന് വഴി വേണ്ടി. വഴി എന്തായാലും വേണം, വഴിയില്ലാതെ പോകാൻ പറ്റൂ. എത്ര സ്പീഡിന് പോകുന്നുള്ള അനുസരിച്ചല്ലല്ലോ, വഴി എന്തായാലും വേണം. സ്പീഡ് കൂടിയാലും സ്പീഡ് കുറഞ്ഞാലും അതിനെ കുറിച്ചൊക്കെ ഇനി പറയും. വിദ്യാസാമർഥ്യേന തയോക്ഷയ സച്ച യഥൈവ വിദ്യാഫല അഭിമുഖി തഥാവ ഭവിന് അർഹതി. ആണ് എപ്പോഴാണോ ഈ ഉപാസന ഫലം കൊടുക്കാൻ തയ്യാറാകുന്നത്, ഉപാസന ഫലം കൊടുക്കാൻ തയ്യാറായ എന്ത് സംഭവിക്കും? മരണം അപ്പ സംഭവിക്കും. പിന്നെ ഒരു ക്ഷണം ഇരിക്കാൻ പറ്റില്ല. അതുവരെ ചെയ്ത അഭ്യാസങ്ങളുടെ എല്ലാം ഫലം കൊണ്ട് വിദ്യ ഫലം കൊടുക്കാൻ തയ്യാറാകുമ്പോ അപ്പൊ തന്നെ മരണം സംഭവിക്കും. അതാണ് ഫലാഭിമുഖി തദൈവ, അപ്പൊ തന്നെ ഇതെല്ലാം പുണ്യഭാവങ്ങളും എല്ലാം നശിക്കും. അപ്പോ അതാണ് പറയുന്നത്, വിരജനായി പാപപുണ്യങ്ങളൊന്നും ഇല്ലാത്തവനായി അവിടെ എത്തിച്ചേരും. ഫലാഭിമുഖി തദൈവ ഭയം അർഹതി. ഉപാസന ചെയ്യുന്നത് പ്രാരബ്ധമൊന്നും വിഷയമല്ല അല്ലേ? ഉപാസനയുടെ ബലം നല്ലവണ്ണം ചെയ്യണം. ഇവിടെ പറയുന്ന ഭാഷകാരം പറയുന്ന കുറെ വിദ്യകളുണ്ട്, സഗുണ വിദ്യകളെന്ന് പറയുന്ന. ആ ഉപാസന ശരിയായ രീതി ചെയ്താൽ ഒന്നല്ല ഡസങ്ങളെങ്കിലുണ്ട്. നേരെ ഉത്തരായണത്തിലൂടെ ബ്രഹ്മലോകത്തെ പ്രാപിക്കും. അത് വേണം, ആ ഉപാസന വേണം. എല്ലാം പോകുന്നു, സർവ ഇടപാടും തീരുന്നു. ധൈര്യമായിട്ട് ഉപാസിച്ചോളൂ, ഒരു സംശയവും വയ്ക്കാത്ത രീതി ഭാഷകാരൻ ഇവിടെ പറഞ്ഞിരിക്കും. ചോദിച്ചാൽ അതൊന്നും ഉടൻ തന്നെ ബ്രഹ്മലോകത്തിൽ പോവാണ്, തയ്യാറായിരിക്കുന്നു. എല്ലാം നശിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാം നശിച്ചിരിക്കും, എല്ലാം പോയി. പിന്നെ എന്റെ ആവശ്യമില്ല പറഞ്ഞല്ലേ, പിന്നെ ഡീസൽ ഇല്ലാതെ ഓടിക്കോളും. ഇത് സാറിന് വണ്ടി പോലെ വിചാരിക്കരുത്. ആണ് പറയുന്നത്, തസ്മാത് പ്രാഗേവ സന്നയം സുഹൃത ദുഷ്കൃതക്ഷയ പശ്ചാത്പക്ഷ്യത. പക്ഷേ ശ്രുതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സുഹൃത ദുഷ്കൃതേ വിധുനുതേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വിരജാനദിയൊക്കെ കടന്നു പോയിട്ട് എന്ന് പറഞ്ഞതിനു ശേഷമാണ് പറയുന്നത് എന്താണ്, സുഹൃത ദുഷ്കൃതങ്ങൾ നശിക്കുന്നു. അപ്പൊ മരിച്ചതിന് ശേഷമല്ലേ വിരജാനദിയെ കടക്കുന്നു, അത് കഴിഞ്ഞല്ലേ സുഹൃത ദുഷ്കൃത പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ പാഠക്രമം അല്ല സ്വീകരിക്കേണ്ട, അർത്ഥക്രമം. അങ്ങനെ പലയിടത്തും ഉണ്ട്, യവാ അഗ്നിഹോത്രം ജുഹോതി യവാഹു പജതി എന്നെല്ലാം പറയുന്നിടത്ത് പാഠക്രമമല്ല അർത്ഥക്രമം. അഗ്നിഹോത്രം ചെയ്തിട്ട് പിന്നെ ഏവാകുപാകം ചെയ്തിട്ട് എന്താ പ്രയോജനം? പാഠം അങ്ങനെ വന്നു കഴിഞ്ഞാലും ആദ്യം ഏവാകുപാകം ചെയ്തേ അഗ്നിഹോത്രം ചെയ്യാൻ വഴിയോ അർത്ഥകർമ്മം സ്വീകരിക്കും. അതിലിവിടെയും തസ്മാത് പ്രാഗേവ തന്നെയും സുഹൃത ദുഷ്കൃതക്ഷേഹ, അവിടെ മരണത്തിന് മുമ്പ് തന്നെ. പക്ഷെ പശ്ചാത്പക്ഷീയതേ ശ്രുതിയിൽ അത് ഉണ്ടാകുന്നു പറഞ്ഞിരിക്കുന്നു. അപ്പൊ നോക്കുക, ദൈവം പറഞ്ഞു കൊടുത്ത സാധനമാണെങ്കിലും കാര്യം തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം? മനുഷ്യന്റെ ബുദ്ധി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതെല്ലാം അങ്ങനെയാണല്ലോ, അത് ദൈവം റിവീൽ ചെയ്താണ് എല്ലാം ഈ ലോകം മുഴുവനും. അങ്ങനെ പറയുന്നതിന് ദോഷമില്ല. മനുഷ്യനും മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ ശബ്ദവും എല്ലാം ദൈവം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ അതിന് തർക്കമില്ലാത്ത കാര്യമില്ലേ? ഇവിടെ പറയുന്ന അങ്ങനെയല്ല. ഇതിഹാസ പുരാണങ്ങളെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചതും വേദം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്തേ ഉള്ളൂ. ഇതെല്ലാം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ എന്താ, അതിനെന്താ അഭിപ്രായ വ്യത്യാസം? അത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആസ്തികന്മാർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആസ്തികന്മാരുടെ ഇടയിൽ തന്നെ ഇങ്ങനെ പറയുന്നു, എന്താണോ വേദം ദൈവം സൃഷ്ടിച്ചത്, ബാക്കിയുള്ളതെല്ലാം മനുഷ്യ സൃഷ്ടിച്ചത്, അവിടെയാണ് പ്രശ്നം. ഇത് ഇങ്ങനെ വിചാരം ചെയ്യുന്ന നമ്മൾ വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാകും ഇതുമെല്ലാം മനുഷ്യ ബുദ്ധിയുടെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എന്തിനാ ദൈവം ചെയ്യുന്നു? പിന്നെ ഒരു പാഠക്രമം വരെ, അർത്ഥക്രമം വരെ, പിന്നെ പാഠക്രമം മാറ്റി, അർത്ഥക്രമം മാറ്റി, ഇതിൻ്റെയൊക്കെ ആവശ്യമൊന്നും. മനുഷ്യന് സംഭവിക്കുന്നത് പോലുള്ള പ്രമാദങ്ങൾ ദൈവത്തിന് സംഭവിക്കും. ദൈവം പൂർണ്ണനാണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോ സൃഷ്ടിയും പൂർണ്ണമെന്നല്ലേ പറയുന്നു. അപ്പോൾ മനുഷ്യനിങ്ങനെയൊക്കെ ആലോചിച്ച് തീരുന്നെങ്കിൽ പഴയ ഏതോ മനുഷ്യർ പറഞ്ഞാണ്, പിന്നീട് വന്ന മനുഷ്യർ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു അപ്പോൾ അവർ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദൈവം സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞു സമർത്ഥിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ആസ്തികന്മാരങ്ങനെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം വിശ്വസിക്കേണ്ടി വരും. ബൈബിളും ഖുറാനും വേദവും എല്ലാം ദൈവം സൃഷ്ടിച്ചതെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകും. നിങ്ങളത് ദൈവം സൃഷ്ടിച്ചു, ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചു അല്ലാന്ന് പറഞ്ഞു രണ്ട് ദൈവമായി, ദൈവം പക്ഷപാതപരമായി, ദൈവം പല ഭാഷയിൽ പറഞ്ഞു, പല സിദ്ധാന്തങ്ങൾ പറഞ്ഞു, പല പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ദൈവം സൃഷ്ടിച്ചു എന്ന് യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റില്ല. അതിനും നല്ല യുക്തി മനുഷ്യൻ സൃഷ്ടിച്ചതെന്ന് പറയുന്നു. വിശ്വസിക്കാം, അവിടെ യുക്തിയുടെ ആവശ്യമില്ല. തഥാ ഇവിടെ ഈ വാക്യത്തിന്റെ അർത്ഥം എങ്ങനെ പറയും? തസ്മാത് പ്രാഗേവ സന്നയം സുഹൃത ദുഷ്കൃതയ, തസ്മാത് പ്രാഗേവ സുഹൃത ദുഷ്കൃത ക്ഷയഃ സൻ എന്നാണ് പറയുന്നത്. ശത്രന്തം ഗച്ഛൻ ബാലകഹ എന്ന് പറയുന്നത് പോകുന്നവനായ ബാലൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിശേഷണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എന്താണ് പ്രാഗേവസൻ, മുമ്പ് തന്നെ എന്താ മുമ്പ് തന്നെ എന്ന് പറയുന്നു സുഹൃത കൃതക്ഷ. അല്ല സുഹൃത്തുകൂടുതൽ ക്ഷയം എന്നല്ല തന്നെ എന്നല്ല പറയുന്നത്, എന്താണ് മുമ്പ് എന്നുള്ളതിനാണ് പ്രാധാന്യം. അല്ല സുഹൃത്ത് സുഹൃത ക്ഷയം സൻ എന്നല്ല, സുഹൃത ദുഷ്കൃത ക്ഷയം തന്നെ എന്നല്ല മുമ്പ് തന്നെ സാറിന് പറയുമ്പോൾ സുഹൃത ദുഷ്കൃത ക്ഷയം മുമ്പ് തന്നെ സംഭവിക്കുന്നത്. പക്ഷെ ശ്രുതിയിൽ എന്ത് ചെയ്തു? പശ്ചാത് പഠ്യതേ പിന്നീടാണ് പറയുന്നത്. പാഠം വേറെ, അർത്ഥം വേറെ. തഥാഹി അന്യേപി ശാഖിനഃ താണ്ഡിനഃ ശാഢ്യായനിനശ്ച പ്രാഗവസ്ഥായമേവ സുകൃത ദുഷ്കൃത ഹാനം ആമനന്തി. ഇനി ഈ അർത്ഥം വരത്തക്ക രീതിയിലാണ് മറ്റ് ശാഖകൾ പറയുന്നത്. താണ്ഡിന ശാഖയില്, ശാണ്ഡ്യായനിന് ശാഖയിലല്ല, അവിടെയൊക്കെ സുഹൃത ദുഷ്കൃത ഹാനം പറയുന്നത് മുമ്പ് തന്നെ. പ്രാഗവസ്ഥായ ഏവ എന്നുവെച്ചാൽ മരണത്തിന് മുമ്പ്. അതെങ്ങനെ? അശൈവ രൂപാണി വിധൂയ പാപം. ഇത് പൂർവാധികരണത്തിൽ ഇതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. കുതിര എങ്ങനെയാണോ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഒന്ന് കൊടയും, കൊടയുന്നതിന്റെ ദേഹത്ത് ഈച്ചയെല്ലാം വന്നിരുന്ന് കടിക്കുന്നോണ്ടാണ്. അപ്പോ ഇവിടെ പറയുന്നത് അത് കൊടയുന്നതിന്റെ ദേഹത്ത് പറ്റിയിരിക്കുന്ന പൊടി കളയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും കടിക്കുമ്പോഴാണ് അത് കൊടയുന്നത്. അപ്പോൾ കൊടയുമ്പോൾ പൊടിയും പോവും, പഴയ രോമങ്ങളെല്ലാം പോവും. രണ്ട് പ്രയോജനമാണ്. അങ്ങനെ പാപത്തെ കളഞ്ഞിട്ട് പോകുന്നു എന്നാണ് എന്നിവിടെ പറയുന്നത്. അതാണ് അശൈവ രോമാണി വിധൂയ, രോമാണി പാപം വിധൂയ എന്നാണ്. പൂർവ്വ അധികരണത്തിൽ അത് മന്ത്രം മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അശൈവ രോമാണി വിധൂയ പാപം ചന്ദ്രൈവ രാഹുർ മുഖാത് പ്രമുച്യ ധൂത്വ ശരീരം അകൃതം കൃതാത്മാ ബ്രഹ്മലോകം അഭിസംഭവാമി. മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അശ്വത്തെപ്പോലെ രോമത്തെ എല്ലാം ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് ചന്ദ്രൈവ രാഹോ വിധൂയ പാപം എന്നാണ്. അതുപോലെ പാപത്തെ കളഞ്ഞിട്ട് ചന്ദ്രനെങ്ങനെയാണോ രാഹുവിൽ നിന്നും മുക്തനാകുന്നത്, ഒരു വിശ്വാസമാണ്. ഗ്രഹണം ഗ്രഹണമെന്ന് പറഞ്ഞാൽ ഇതാ സംഭവിക്കുന്നതാണ്. രാഹു ഗ്രസ്ഥനായ ചന്ദ്രൻ അതിൽ നിന്ന് മുക്തനാകുന്നതാണ്. അതുപോലെ അവ പൂർണ്ണമായി പ്രകാശിക്കുന്നു. പ്രമുച്യ ധൂത്വ പാപങ്ങളെല്ലാം ത്യജിച്ചിട്ട് ശരീരം അകൃതം കൃതാത്മാ, കൃതാത്മാവായി അകൃതം ബ്രഹ്മലോകം അഭിസംഭവാമെന്നാണ്. അവിടെ ധൂത്വ ശരീരം, ശരീരത്തെ ഉപേക്ഷിച്ചിട്ട്, അപ്പൊ അതിനുമാണ് ബാക്കിയെല്ലാം പറഞ്ഞിരിക്കുന്നു. ആരു വിദ്വാൻ? കൃതാത്മാ അകൃതം ബ്രഹ്മലോകം അഭിസംഭവാമി. കൃതാത്മാവായവൻ, ഭാഷകാരൻ മേഖലിക്കുന്ന കൃതകൃത്യനായവൻ. കൃതകൃത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉപാസനയെല്ലാം പൂർണ്ണമായി. മറ്റ് ലൗകികമോ വൈദികവുമായ കർമ്മങ്ങളൊന്നും അവന് ചെയ്യാനില്ല, മരിക്കുന്നു. അതുകൊണ്ട് കൃതകൃത്യനെന്നും പറയാം. അല്ല, കൃതാത്മാ എന്ന് പറയുന്നതിന് മുഖ്യമായ അർത്ഥം വിശുദ്ധനായി, ശുദ്ധനായി എന്നാണ്. അങ്ങനെയും പറയാം. രണ്ടർത്ഥ യോഗി ശുദ്ധനാകുമ്പോൾ അവൻ കൃതകൃത്യനായി. അപ്പൊ ഈ പോകുന്നവന് പിന്നെ മടങ്ങി വരവില്ല. മടങ്ങി വന്നാണല്ലോ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ശേഷിക്കുന്നു. അവൻ എന്താണ് അകൃതം ബ്രഹ്മലോകം, അകൃതമായിരിക്കുന്ന ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. അകൃതം എന്നുള്ളത് നിത്യമായ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. അത് നിത്യം എന്ന് പറയാൻ കാരണം അവിടെ ചെന്ന മുക്തി, കൽപ്പാന്തം വരെ അവിടുത്തെ ബ്രഹ്മത്തിനോടൊപ്പം ഇരുന്നിട്ട് കാര്യബ്രഹ്മം കൽപ്പാന്തത്തിൽ മുക്തനാകും. ഇതെല്ലാം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അക്കാര്യമാണ് ഇവിടെയും പറയുന്നത്. തസ്യ പുത്രാഹ ദായം ഉപയന്തി, അങ്ങനെ പോകുന്നവന്റെ ഉപാസകന്റെ പുത്രന്മാര് അപ്പൊ ഈ ഉപാസനയെല്ലാം പ്രധാനമായിട്ടും ഗാർഹസ്ഥ്യത്തിലാണ് അനുഷ്ഠിക്കുന്നത്. കാരണം കർമ്മ ഉപാസനകളല്ല, ഗാർഹസ്ഥ്യത്തിലാണ്. എന്തുകൊണ്ട്? സർവകർമ്മ ത്യാഗരൂപത്തിലുള്ള സന്യാസത്തിൽ വരുമ്പോൾ പിന്നെ അവിടെ തത്വജ്ഞാനമാണ്, എന്നാലും ഇവിടെ കർമ്മത്യാഗം പൂർത്തിയാകത്തുള്ളൂ. അവിടെ പിന്നെ ഉപാസനയുടെ ആവശ്യമില്ല. അങ്ങനെയാണ് ഭാഷ്യകാരൻ ഒരു വേർതിരിവ് വയ്ക്കുന്നു. പ്രധാനമായിട്ടും അങ്ങനെ അല്ലാതെ സംഭവിക്കാം, ഭാഷ്യകാരൻ അതിൽ പറയുന്നുണ്ട്. പഴയ ഇതൊക്കെ പഴയ സമ്പ്രദായങ്ങളനുസരിച്ചിട്ടാണ്. സന്യാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഇവിടെ ഈ പെയിന്റ് അടിച്ച സന്യാസമാണ്. ഇതുമായിട്ടൊരു ബന്ധമുണ്ട് ഇവിടെ പറയുന്നത്. കളർ സന്യാസമല്ല ഇവിടെ പറയുന്നു. പല കളറിലുള്ള സന്യാസം, വെള്ള സന്യാസം, മഞ്ഞ സന്യാസം, ഇതൊക്കെ പിന്നീട് വന്ന തമാശകളാണ്. ശ്രുതിയിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഭാഷകാരൻ പറയുമ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറയുന്നു. കളറുണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്യാസം എന്ന് പറയുന്നത് ഇവിടെ കർമ്മത്യാഗം അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മചാരി സന്യാസി എന്ന് പറയാത്തത്. ബ്രഹ്മചാരിമാരും കുറെ പഴക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാമി എന്ന് സ്വയം അങ്ങ് പറഞ്ഞു തുടങ്ങും. വേറെ ആരും പറയാ, അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു പിന്നെ സ്വാമി ആയേ പറ്റൂ എന്നുള്ള ഒരു കണ്ടീഷനാകും. പിന്നെ വേറെ ഒന്നും ആകാനില്ലല്ലോ. അങ്ങനെയൊന്നുള്ള നാട്ടുകടപ്പനുസരിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ചടങ്ങുണ്ട്, സ്വാമി ആകുന്ന ചടങ്ങ്. അതുമല്ല, അതുമായിട്ടിവിടെ ബന്ധമില്ല. അപ്പോൾ ഇവിടെ ഉപാസകന്റെ കാര്യം പറയുന്നു, ഉപാസകന് ഗൃഹസ്ഥനാണ് ആണ് പറയുന്നത്. തസ്യ പുത്രാഹ, അവന്റെ പുത്രന്മാർക്കാണ് ദായം സമ്പത്തിന് അവകാശം. അത് പറയാൻ പറ്റില്ല. കാരണം സമ്പത്തിനവകാശം എന്ന് പറയുന്നവർക്ക് പുത്രന്മാർക്കേ ഉള്ളൂ. ശിഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ചെന്ന് എന്തെങ്കിലുമൊക്കെ അഭ്യാസ വിദ്യയൊക്കെ അഭ്യസിച്ചിട്ട് സ്ഥലം വിട്ടോളും. പിന്നെ അവിടെ സ്വത്തിന് വേണ്ടി അവിടെ നിന്ന് കഴിഞ്ഞാൽ പുത്രൻ പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്തു കളയും. സ്വത്തിന് പുത്രനെ അവകാശമാണ്. ശിഷ്യന്മാരും കാണും, പക്ഷെ ശിഷ്യന്മാര് സ്വത്തിന് അവകാശപ്പെടാൻ പറ്റത്തില്ല. ശിഷ്യന്മാര് സ്ഥലം വിട്ടാണ്. പഴയ രീതി അനുസരിച്ച് പറയണേ, ഇതൊന്നും പറയുന്ന ആശ്രമങ്ങളെ കുറിച്ചോ ഒന്നുമല്ല എന്ന് പറയുന്നു. പഴയ ആ ഗാർഹസ്ഥ്യ ജീവിതത്തിലിരുന്ന് ഉപാസന ചെയ്ത ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ്. സുഹൃത സാധുകൃത്യാം പുണ്യം സുഹൃത്തുക്കൾ കിട്ടുന്നു. ഇതും പറയുന്നത് ഉപാസകനെ സംബന്ധിച്ചാണ്, തത്വജ്ഞാനിയെ സംബന്ധിച്ചല്ല. പക്ഷെ ഉപാസകനെയും ജ്ഞാനി എന്ന് പറയും, അതുകൊണ്ട് ജ്ഞാനികളെ സംബന്ധിച്ചൊന്നും പറയാറുണ്ട്. ശരിക്കും ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് ഇതൊക്കെ ഉപാസനെ സംബന്ധിച്ചാണ്. ദുഷന്ത പാപകൃത്യാം, ശത്രുക്കൾക്ക് പാപം. ഇതിനെക്കുറിച്ച് ഭാഷ്യകാരൻ തന്നെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നു പൂർവാധികരണത്തിൽ. ഇതെങ്ങനെ ശരിയാകും? ഈ പാപവും പുണ്യമൊക്കെ എങ്ങനെ, ഒരാളുടെ പാപപുണ്യങ്ങൾ വേറൊരാൾക്ക് എങ്ങനെ പോകും? അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനൊരു ദോഷം പറയും. എന്താണ് അകൃത അഭ്യാഗം? ഒരുവന്റെ പുണ്യം വേറൊന്ന് ചെന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യാത്ത കർമ്മത്തിന്റെ ഫലം അവന് കിട്ടിയെന്ന് വരും. പാപം ചെന്നാലും അങ്ങനെ തന്നെ. ഭാഷ്യകാരനും പറയുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നു പൂർവാധികരണത്തിൽ. പിന്നെ സമാധാനം ഇതാണ്, എന്താണ് അത് തന്നെ. വിദ്വേഷിക്കുമ്പോൾ അതിന്റെ ഫലം അവന് കിട്ടും, സ്തുതിക്കുമ്പോൾ അതിന്റെ ഫലം അവന് കിട്ടും. അപ്പൊ അത് വിദ്വാനെ സ്തുതിക്കുന്നതുകൊണ്ടും, ഇതാണെന്ന് വെച്ചാൽ ഇവിടെ ഉപാസകൻ, ഉപാസകനെ നിന്ദിക്കുന്നതും ആയതുകൊണ്ട് അവന്റെ പുണ്യപാപങ്ങളെന്ന് പറയുന്നു. പിന്നെ വിദ്വാന്റെ ഉപാസകന്റെ പുണ്യപാപങ്ങളെ കുറിച്ച് നേരെ പറഞ്ഞു, ക്ഷയിച്ച് നശിച്ചെന്ന് പുണ്യപാപങ്ങളിൽ അവിടെ സ്ത്രീവിന്റെ അധിഷ്ഠരൂപത്തിലാണ്. അതിന് ഒരിടം വിട്ട് വേറിടത്തോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല, അത് അമൂർത്തമാണ്, അതിങ്ങനെ സഞ്ചരിക്കും. വിദ്വാൻ സഞ്ചരിക്കാം, കാരണം എന്തുകൊണ്ട്? വിദ്വാൻ ചൈതന്യ സ്വരൂപനാണ്, അത് സാധിക്കും. സ്വാഭാവികമായി സഞ്ചരിക്കുക, നിരുപാധികമായി സാധിക്കില്ല, സ്വാഭാവികമായി സഞ്ചരിക്കുക. മുക്തിപര ഉപാധികൾ പൂർണ്ണമായും നശിക്കുന്നില്ല. മുക്തി എന്ന് പറയുന്നത് ബ്രഹ്മലോകത്തിൽ പോയേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ മുമ്പ് ഈ യാത്രയെക്കുറിച്ച് വരുമ്പോൾ ആത്മയമായ ശരീരത്തെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ പൂർണ്ണമായ ഉപാധി നാശം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ചൈതന്യത്തെ ആശ്രയിച്ച് ഉപാധിയുള്ളതുകൊണ്ട് സ്വാഭാവികനായ ജീവൻ സഞ്ചരിക്കും, അങ്ങനെ പറയുന്നതിന് യുക്തിയുണ്ട്. ശ്രുതി ശ്രുതി ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമ്പർ കൊടുത്തിട്ടില്ല, വേറെ എവിടെയോ വന്നിട്ടുണ്ടെന്ന്. ഇത് ശ്രുതി തന്നെ പറയുന്ന, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണല്ലോ കൃത്യമായി ഏത് ഭാഗമെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് ശ്രുതിയാണ് അങ്ങനെ പോകുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ കൗശീതികയിൽ ഒന്ന് നാല് തന്നെ വേറെ തരത്തിൽ പറയുന്നതായിട്ട് പൂർവാദി സൂത്രത്തിൽ പറയുന്നത് ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തസ്സുകൃത ദുഷ്കൃതി വിധൂനു തേ തസ്യ പ്രിയ ജ്ഞാതയ സുകൃതം ഉപയന്തി അപ്രിയ ദുഷ്കൃതം കൗശീതിക ഒന്ന് നാല് ശ്രുതി തന്നെ പറയുന്നു. അപ്പം നിന്ദിക്കുന്നവന് മഹത്വക്കളെ നിന്ദിച്ചവൻ അതിന്റെ ഫലം ഉണ്ടാവുന്നുണ്ട്, അവൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയുടെ ഫലം. സ്തുതിച്ച അവർക്കും ഫലം ഉണ്ടാവും, കിട്ടുന്നത് പുണ്യപാപമാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. സമ്പത്ത് എന്ന് പറയുന്നത് സന്താനങ്ങൾക്കേ കിട്ടൂ എന്നും പറയുന്നുണ്ട്. ചോദിക്കും ശിഷ്യന്മാർക്ക് പിന്നെന്തോ? ശിഷ്യന്മാരൊക്കെ സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തോ? അതെ, അവർക്ക് സ്തുതിക്കുന്നവരുടെ കൂട്ടത്തില് അവർക്കും പുണ്യം കിട്ടും. സമ്പത്തിനൊന്നും അവകാശമുണ്ട്. ദായം, ദായം എന്ന് പറഞ്ഞ സ്മൃതികളിലൊക്കെ പ്രധാനമായി ചർച്ച ചെയ്യുന്നവരാണ്. ദായഭാവം ആർക്കാ പോകുന്നത്? യാജ്ഞവൽക്കൽ സ്മൃതി. അതൊക്കെ അനുസരിച്ചാണ് ഹിന്ദുക്കളുടെ സ്വത്തവകാശം തന്നെ തീരുമാനിച്ചതുപോലും. അത് സമ്പത്ത് തന്നെയാണ്. പിന്നെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊക്കെ വരും. ഇവിടെ അതല്ല, ഇവിടെ ആ സമ്പത്ത് തന്നെ. അത് മാത്രമല്ല, ഇത് ഇവിടെ ഇരുന്ന് കർമ്മങ്ങളൊക്കെ ചെയ്ത് ദക്ഷിണ വാങ്ങിച്ച കാശല്ലേ, അത് പിന്നെ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് പോകുന്നു. ഉപാസനയൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞല്ലേ, ആദ്യം കുറെ കർമ്മമൊക്കെ ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ ഉപാസിക്കാൻ പറ്റും. പണ്ടും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. ആദ്യമേ ഉപാസിക്കാൻ പോയാൽ പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ ബാങ്കിലായിട്ട് വേണം ഉപാസന. നേരിട്ട് ഉപാസിച്ച പ്രശ്നമാണ്. പണ്ടും അങ്ങനെ തന്നെ വേദ അധ്യയനം ചെയ്ത് സ്വീകരിച്ച് കുറച്ച് കർമ്മമൊക്കെ ചെയ്ത് കുറച്ച് കാശൊക്കെ ഉണ്ടായി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഉപാസം. ആദ്യമേ കാണും. എന്നാലും അന്ന് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായിരുന്നു. അന്ന് ഇന്നിതൊക്കെ മനുഷ്യന്റെ കേവലം ഭാവനകൾ മാത്രമാണ്. അന്ന് മനുഷ്യർ അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു. ഒരു കാലത്തെ ജീവിതമാണ് ഈ കാണിക്കുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന് അന്ന് ജീവിച്ചിരുന്നു. സാഹചര്യങ്ങളൊക്കെ മാറി. നമ്മളിന്ന് പഠിക്കുന്നു, നമ്മുടെ ഭാവനയിലേ ഇതൊക്കെ ഉള്ളു. ക്ഷയോ അഭ്യുപഗമ്യേത തദ്ദേഹേയമനിയമ വിദ്യാഭ്യാസമകസ്യ സുഹൃദദുഷ്കൃതക്ഷയഹേതുഃ പുരുഷപ്രയത്നസ്യ ഇച്ഛാദോ അനുഷ്ഠാന അനുപത്തേഹ അനുപത്തിരേവ തദ്ദേഹേതുകസ്യ സുഹൃദദുഷ്കൃതക്ഷയസ്യസ്യ. പറയുന്നത് സുഹൃദ പുണ്യപാപക്ഷയം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കണം. കാരണം ഉപാസന, ഉപാസകൻ എന്ന് പറയുന്ന യമ നിയമാദികളൊക്കെ അഭ്യസിച്ച് വളരെ തീവ്രമായ സാധനയിലാണ് ഈ ഉപാസന ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ പുരുഷപ്രയത്നമുള്ളൂ. അപ്പോൾ ആ പുരുഷപ്രയത്നം കൊണ്ടാണ് ഈ പുണ്യഭാവങ്ങൾ നശിക്കുന്നത്. ഈ ശരീരമില്ലെങ്കിൽ പിന്നെങ്ങനെ പുരുഷപ്രയത്നം സാധ്യമാകും? അപ്പോൾ ഇവിടെ സാധന എന്ന് പറയുന്നത് ആഗ്രഹം, ഇച്ഛിച്ച് അറിവുണ്ടായി, പിന്നെ അത് ആഗ്രഹിച്ച്, പിന്നെ പ്രയത്നിച്ച് ആണ് സാധന എന്ന് പറയുന്നത് പൂർത്തിയാവുന്നത്. പ്രയത്നം അവിടെ വേണം, അതിന്റെ ഫലം. അതുകൊണ്ടാണിത് പ്രാരബ്ധമല്ല എന്ന് പറയുന്നത്. ജ്ഞാനം, ഇച്ഛ, പ്രയത്നം, ഇവിടെ ഇത് പുരുഷപ്രവൃത്തിയാണ്. ഇതുകൊണ്ട് നേടുന്നതിനാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. പുരുഷാർത്ഥം പ്രാരബ്ധം കൊണ്ട് നേടുന്നതാണ്. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ്? ഏ ആ ഈ ശരീരം കാരണമായിരിക്കുന്ന കർമ്മം പിന്നെ എന്താണ് പ്രാരബ്ധം എന്ന് പറയുന്നു? ആ കർമ്മത്തിന്റെ ഫലം. ഫലം എന്താ? ഈ ശരീരം. ഈ ശരീരത്തിന് കാരണമായ കർമ്മം എന്ന് പറയുമ്പോൾ പിന്നെ അതിന്റെ ഫലം എന്താ? ഇതാണ് പ്രാരബ്ധം എന്ന് പറയുന്നു. അല്ലാതെ നമ്മൾ സാറിന് പറയുന്ന പോലെ തൊട്ടതും പിടിച്ചതും എല്ലാം പ്രാരബ്ധമല്ല. എവിടെ നിന്നെങ്കിലും രണ്ടും കെട്ടിക്കഴിഞ്ഞാൽ അത് പ്രാരബ്ധമാണ് എന്നൊന്നും പറയുന്ന ഈ കാര്യമില്ല. ഈ ശരീരം അതാണ്, അതാണ് പ്രാരബ്ധ ഫലം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പുരുഷാർത്ഥം. അല്ലാതെ പ്രാരബ്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോയാൽ നമുക്കൊരു ഒരു പിടിയും കിട്ടാതെ വരും. എന്താ പ്രാരബ്ധം, എന്താ പുരുഷാർത്ഥം എന്ന് തീരുമാനിക്കാൻ കഴിയാതെ. അപ്പോ പ്രാരബ്ധത്തെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് ശരീരം വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റും, അതിനപ്പുറമുള്ള കാര്യം. അതായത് ഈ ശരീരം കിട്ടിയതിന് ശേഷം പിന്നെ ഈ ശരീര സംബന്ധിയായി നടക്കുന്ന കാര്യങ്ങൾ, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ജ്ഞാനം, ഇച്ഛ, പ്രയത്നം, ഇതിലൊതുങ്ങാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് പ്രാരബ്ധമാണോ, നമ്മൾ പൊതുവെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതിന് അങ്ങനെ പ്രാരബ്ധം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പ്രാരബ്ധം എന്ന് പറയാൻ വയ്യാത്തത്? ഇപ്പൊ ഉദാഹരണം പറയുക, ഇപ്പൊ ഞാൻ എന്നെ ഇരുന്ന് എന്നെ ഒന്ന് കൊതുകടിച്ച്, ഞാൻ ചെയ്തതാണോ? കൊതുകൊന്ന് എന്റെ ദേഹത്ത് കടിച്ച്, സാധാരണഗതി നമ്മൾ പറയുന്നതാണോ എന്റെ പ്രാരബ്ധമാണ്? ശരിക്കും ഇത് പ്രാരബ്ധമാണോ? പറയാറുണ്ട് പ്രാരബ്ധമാണോ. ഞാൻ എനിക്കിത് യാതൊരു പങ്കുമില്ല, പുറത്തുനിന്നാണ് വന്ന് കടിച്ചിട്ട് സ്ഥലം വിട്ട്, ഇതെന്റെ പ്രാരബ്ധമാണ്, എന്നെ വന്ന് കടിച്ചതുകൊണ്ട്, ഞാൻ ചെയ്തതല്ലോ. അതാണ് അവിടെ ഉപയോഗിക്കുന്ന യുക്തി. എന്താണ് അങ്ങനെ പറയാറുണ്ട്, അവിടെ എന്റെ ഇച്ഛ, എന്റെ ജ്ഞാനം, എന്റെ പ്രവൃത്തി, ഇത് മൂന്നുമില്ല. എന്നുവെച്ചാൽ പുരുഷപ്രയത്നം, ഭാഷകാരൻ ഇവിടെ പറയുന്ന പുരുഷപ്രയത്നം അവിടെ ഇല്ല, പക്ഷെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു ഡെങ്കിപ്പനി. അതെന്തുകൊണ്ടാ? പുറത്തിരുന്ന ഇത്രയും കൊതുകില്ല, ഇവിടെ കൊതുക് കൂടുതലാണ്. ഇവിടെ ഇരിക്കുന്നവരുടെ പ്രാരബ്ധമാണോ അതോ ഇത് വൃത്തിയാക്കാത്തതുകൊണ്ടാണ്? നമുക്കറിയത്തില്ല, അറിയാത്ത എല്ലാം പ്രാരബ്ധം എന്ന് പറയാൻ പറ്റില്ല. പ്രാരബ്ധത്തിന്റെ പ്രത്യേകത എന്താണ്? ആരബ്ധം എന്നാണത്, തുടങ്ങിക്കഴിഞ്ഞാണ്. ഇവിടെ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞെന്ന് പറയാൻ എന്താ ഉള്ളത്? ശരീരം. ബാക്കിയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രാരബ്ധം എന്ന് പറയാൻ പറ്റൂ. പിന്നെ ലോകത്തിൽ അങ്ങനെ പ്രാരാബ്ധം എന്ന് പറയും അമ്മൂമ്മമാരൊക്കെ, അതൊരു നമുക്കറിയില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ ലോട്ടറി അടിച്ചത് പ്രാരാബ്ധം. നല്ല കാര്യങ്ങൾക്ക് പറയത്തില്ല, മോശം കാര്യങ്ങൾക്കേ പറയത്തുള്ളൂ. അത് പ്രാരാബ്ധം കൊണ്ട് വന്നു, എങ്ങനെ കടം വന്നു അവന്റെ പ്രാരാബ്ധം എന്ന് പറയും. ഇതൊന്നും പ്രാരാബ്ധം, കാരണം ഒന്നും ആരബ്ധമല്ല. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്, നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ എങ്ങനെ സംഭവിക്കുന്നു. എങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പിന്നെ അവിടെ ജ്ഞാന ഇച്ഛ പ്രയത്നം ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞു നമുക്കതൊക്കെ പലതും ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ കൊതുവലയ്ക്കകത്ത് കയറി ഇരുന്നു കൊണ്ട് പ്രസംഗിച്ച കൊതു കടിക്കുക തന്നെ, എനിക്ക് വാശിയാണ്, അങ്ങനെ കടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഓട്ടോമോസ് ദേഹത്ത് പുരട്ടിയിട്ടിരുന്ന കടിക്കായിരിക്കും. അവിടെയൊക്കെ എന്താണ്? ജ്ഞാന ഇച്ഛ പ്രയത്നം കൊണ്ട് പുരുഷാർത്ഥത്തെ ഞാൻ സാധിക്കുന്നു. പലതും ഐഹികവും പാരത്രികവുമായ പുരുഷാർത്ഥങ്ങളുണ്ട്. ഇവിടെ ഭാഷകാരൻ പുരുഷാർത്ഥത്തെ പുരുഷപ്രയത്നാധീനമെന്ന് പറയുന്നു. ബാക്കിയുള്ളതൊന്നും നമുക്കറിയാത്തതുകൊണ്ട് അതിന് പ്രാരബ്ധമൊന്നും പറയാൻ പറ്റില്ല. പ്രാരബ്ധം ആരബ്ധമായത് മാത്രം. ഈ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ പുരുഷയത്നത്തിന്റെ പുരുഷയത്നവും ചിലപ്പം പുരുഷയത്നത്തിന്റെ അഭാവവും രണ്ടും സംഭവിക്കാം. ചിലപ്പോൾ വേണ്ടത്ര രീതിയിൽ പ്രയത്നിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പം വരും. അത് നമ്മുടെ പ്രയത്നഫലം ആണ്. പ്രയത്നിക്കാത്തതിന്റെ ഫലം പ്രയത്നഫലം പലതരത്തിൽ വരുന്നതാണ്. പ്രയത്നത്തിന്റെ ഫലം ഇത് നേരിട്ടല്ല വരുന്നത്. ഇവിടെ വൃത്തിയാക്കിയിട്ടാ കൊതു വരത്തില്ല. വരാതിരിക്കുന്നതും പ്രയത്നത്തിന്റെ ഫലമാണ്. ഇതിനെയൊന്നും പ്രാരബ്ധം എന്ന് പറയുന്നത് ശരിയല്ല. അത് ആരബ്ധമല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മുമ്പൊരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞാലെന്ത്, ഇനി പറഞ്ഞാലെന്ത്, വ്യത്യാസമൊന്നുമില്ല. മതപ്രഭാഷണം തുടങ്ങും, വീണ്ടും പഴയത് തന്നെ പറയും. ശീലിച്ചു പോയി മാറ്റാൻ പ്രയാസം. അപ്പോ പറയുന്നു, പുരുഷപ്രയത്നം എന്ന് പറയുന്നത് ഈ ശരീരമുള്ളപ്പോഴേ സാധ്യമാകും. ശരീരം പോയാൽ പിന്നെ നടക്കത്തില്ല. അതുകൊണ്ട് പുണ്യപാപങ്ങളെയൊക്കെ കളയണമോ? ഇവിടെ തന്നെ ഉപാസന പോലെയുള്ള അഭ്യാസങ്ങൾ ചെയ്ത് കളയണം. പ്രാരബ്ധം കൊണ്ട് പോകുന്നെന്ന് വിചാരിച്ച പറ്റില്ല. പ്രാരബ്ധം എന്ന് പറയുന്ന അങ്ങനെ അതിന്റെ നാശം എന്ന് പറയുന്നത് ഈ ആരബ്ധ ശരീരത്തിന്റെ നാശമാണ്. ആരബ്ധമായി അത് നശിക്കും. അതിന് ഹേതു പ്രാരബ്ധം എന്ന് പറയാം. Thank you.